അക്ഷരസമാമനായം, അതാണ് മൂന്ന് ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ മുമ്പോട്ട് ആവശ്യമുള്ളതാണ്. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലിരുന്നു കഴിഞ്ഞാൽ, ഓർത്തിരുന്നാൽ മുമ്പോട്ട് വരുന്ന ഭാഗങ്ങൾ പഠിക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും. ആവശ്യമുള്ള കാര്യങ്ങളാണ് അതിൽ. അങ്ങനെ മനഃപ്പാഠം ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് അതൊന്ന് ആവർത്തിച്ച് മനസ്സിൽ വയ്ക്കണം. വാസ്തവത്തിൽ വ്യാകരണം പഠിക്കുന്നവർക്ക് പ്രയാസമായിട്ട് തോന്നുന്നത് മനഃപ്പാഠം ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനഃപ്പാഠം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിതങ്ങനെ മനഃപ്പാഠം ചെയ്തിട്ടില്ല. മനഃപ്പാഠം ചെയ്യുന്ന കാര്യം എനിക്കും പ്രയാസമുള്ള കാര്യമാണ്. അതിനുള്ള വഴി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് വ്യക്തമായി മനസ്സിലാക്കുക. സൂത്രങ്ങളുടെയും മറ്റീ പറയുന്ന വാക്യങ്ങളുടെയൊക്കെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക നമ്മുടെ ഭാഷയിൽ. അപ്പം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സംസ്കൃതത്തിലുള്ള ഇത് നമ്മുടെ മനസ്സിലിരിക്കും. സൂത്രങ്ങളും എല്ലാം അങ്ങനെയല്ല. നമ്മൾ ശരിയായ രീതിയിൽ അതിൻ്റെ അർത്ഥം ധരിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ, പിന്നെ പ്രത്യേകിച്ച് മനഃപ്പാഠം ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ ഇത് മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് എല്ലാ ദിവസവും, അതാദ്യമേ ഞാൻ പറഞ്ഞു, പാരായണം ചെയ്യുക. അതിനുവേണ്ടി നമ്മളൊരു ദിവസം ഒരു 10 or 15 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അതായത് മൊത്തം വേണ്ട, പഠിക്കുന്നതിന് പല ഭാഗങ്ങളായി തിരിച്ചിട്ട് നമ്മുടെ സമയവും സൗകര്യവും അനുസരിച്ച് ഒരു 10 or 15 or 20 മിനിറ്റ് നമ്മൾ വായിക്കുക. വെറുതെ വായിക്കുക, വായിക്കുമ്പം പറയും മനസ്സിരുത്തി വായിക്കണമെന്ന്. വായിക്കുമ്പം നമ്മൾ അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ അത് മനസ്സിൽ പതിഞ്ഞിരിക്കും, അത് എളുപ്പമാണ്. ഇനി അർത്ഥം മനസ്സിലാക്കാതെ വായിച്ചാലും ശരി, ലളിതാ സഹസ്രനാമം പോലെ മനസ്സിൽ പതിഞ്ഞോളും, ക്രമേണ അങ്ങ് പതിഞ്ഞോളും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് അർത്ഥം മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ചൊരു മനഃപ്പാഠം ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇത് മനസ്സിലിരിക്കുന്നതിന് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ വെറുതെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോഴോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ്. അതുകൊണ്ടും ഇത് മനസ്സിലിരിക്കും. പിന്നെ മനസ്സിലിരിക്കാൻ നല്ല വഴിയെന്ന് പറയുന്നത് പരസ്പരം ചർച്ച ചെയ്യുക. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതിന് വളരെ പ്രയോജനം ചെയ്യും. പിന്നെ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ഇത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. മനസ്സിലായ ഒരാളും മനസ്സിലാകാത്ത ഒരാളിന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്താലും ഇത് പ്രത്യേകം മനഃപ്പാഠം ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതിലേറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് നമ്മൾ വേറൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അത് മനസ്സിലായ ഒരാൾ മനസ്സിലാകാത്ത ആളിന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു നമ്മൾ 100 തവണ വായിക്കുന്ന പ്രയോജനം ചെയ്യും ഇത് ഒരാളിന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ. അപ്പോൾ ആ രീതിയിലൊക്കെ ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലിരിക്കും, കുറച്ച് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അതിൽ ഒന്ന് കർശനമായി ചെയ്യേണ്ട ഒരു കാര്യം പാരായണം എന്ന് വെച്ചാൽ നമ്മൾ അത് കുറേശ്ശെ വായിക്കുകയാണ്, കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെക്കുക. ആ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് വ്യാകരണം എന്ന് പറയുന്നത് പ്രധാനമായി വരുന്ന അഷ്ടാധ്യായി, അഷ്ടാധ്യായിയോടൊപ്പം വരുന്നതാണ് ധാതുപാഠം. അതെല്ലാം നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ധാതുക്കളെക്കുറിച്ച് പറയുന്ന ഭാഗം, ലിംഗാനുശാസനം, ഓരോ ശബ്ദങ്ങളും പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നംസലിംഗമാണോ എന്ന് പറയുന്ന അത് ഗണപാഠം, അത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കുറേ ശബ്ദങ്ങൾ പ്രത്യേകം പറഞ്ഞിരിക്കും. പിന്നെ വരുന്നത് ഈ അക്ഷരസമാമനായം, ഇതൊരു പ്രത്യേക ഭാഗമായിട്ടാണ്. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്നത് ശിക്ഷ. ആ ശിക്ഷ എന്ന് പറയുന്നതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വരുന്നത്, പാരായണം. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ഉച്ചാരണവും മറ്റുമല്ല, എങ്ങനെ ഉച്ചരിക്കണം, സ്ഥാനം, പ്രയത്നം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശിക്ഷയാണ്. അതിൽ പാണിനീയ ശിക്ഷ എന്ന് പറഞ്ഞ് പലതും കിട്ടുന്നുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെ പാരായണം ചെയ്യണം, വർണ്ണങ്ങളുടെ വിഭാഗം ഇതിൻ്റെ ഇന്ന തരത്തിലൊക്കെയാണ്, എത്ര വർണ്ണങ്ങളുണ്ട്, എങ്ങനെ അതിൻ്റെ പ്രയത്നം എങ്ങനെ വരുന്നു. ഈ സംജ്ഞാപ്രകരണത്തിൽ വരുന്ന കൂടുതൽ ഭാഗങ്ങളും പാണിനീയ ശിക്ഷയിൽ നിന്നെടുത്ത ഭാഗങ്ങളാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതും ആ പാണിനീയ ശിക്ഷയിൽ നിന്നാണ്. പാണിനീയ ശിക്ഷ എന്ന് പറയുമ്പോൾ കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ. ഇത് ഇതേ കാര്യങ്ങളെ തന്നെ വേദത്തിൽ പ്രാതിശാഖ്യം എന്ന് പറഞ്ഞ് ഓരോ വേദത്തിനും ഓരോ ഭാഗമുണ്ട്, അവിടെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ സംഗ്രഹിച്ചാണ് ഈ ശിക്ഷ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എല്ലാ ഋഷിമാരുടെ പേരിലും ഉണ്ട് ശിക്ഷ. അത് ഒരു അതിശയകരമായ കാര്യമാണ്. നമ്മൾ അറിയപ്പെടുന്ന മിക്കവാറും എല്ലാ ഋഷിമാരുടെ പേരിലും ശിക്ഷ എന്ന് പറയുന്ന ഈ ശ്ലോകങ്ങൾ ഉണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഇതിനത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് വേണം. നാരദന്റെ പേരിൽ പോലും ഉണ്ട് ശിക്ഷ. അപ്പോൾ അതിൽ പ്രധാനമായി പറയുന്ന ഒന്നാണ് ഈ ഉച്ചാരണം. അത് എങ്ങനെ ഇത് പഠിക്കണം. പഴയകാലത്താണെങ്കിൽ പാഠകന്മാരെന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. രാജസദസ്സുകളിലും മറ്റും അവരുടെ ജോലി ഇതെല്ലാം കണ്ടസ്ഥം ചെയ്തിട്ട് അവിടെ ഇത് ചൊല്ലുക, പുരാണങ്ങളും ഇതിഹാസങ്ങളും, വ്യാകരണം മാത്രമല്ല ശാസ്ത്രങ്ങളുമല്ല. കാരണം അന്ന് എഴുത്ത് ഉണ്ടായിരുന്നെങ്കിലും കുറവായിരുന്നു. അപ്പോൾ ഇത് കണ്ടസ്ഥം ചെയ്ത് ചൊല്ലുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കാൻ വേറെ പണ്ഡിതന്മാരുമാണ്. അപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പാഠകൻ പറയുന്നത് വ്യക്തമായി ധരിക്കണം. ഇവിടെ മലയാളത്തിൽ പാഠകമെന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. ഇത് കഥ പറഞ്ഞ അർത്ഥം പറയുന്ന ഒരു രീതി. അപ്പം അതിന് പണി പറയും എങ്ങനെയാണത് ചൊല്ലേണ്ടത്. മാധുര്യം അക്ഷരവ്യക്തി പദ ഛേദസ്ത് സുസ്വര ധൈര്യം ലയസമർത്ഥം ച ഷടേതേ പാഠക ഗുണാഹ എന്ന് പറയും. അക്ഷരം ചൊല്ലുന്ന സമയത്ത് അതിന് മാധുരി ഉണ്ടായിരിക്കണം, കേൾക്കുന്നവർക്ക് മധുരമായി തോന്നണം, അക്ഷരവ്യക്തി അക്ഷരങ്ങൾ വ്യക്തമായിരിക്കണം. പിന്നെ എവിടെയെങ്കിലും അർത്ഥം ബോധിക്കുന്നതിന് പ്രയാസമുണ്ടെങ്കിൽ പദം ഛേദിക്കണം, അത് നിർബന്ധമില്ല. മരപ്രഭു എന്ന് പറഞ്ഞാൽ അമരപ്രഭു എന്ന് തോന്നത്തില്ലല്ലോ, അങ്ങനെ വരുന്നിടത്ത് അമരപ്രഭു എന്ന് തന്നെ ഛേദിച്ച് പറയും, ആശയക്കുഴപ്പമുണ്ടാക്കരുത്. പ്രത്യേകിച്ച് ഈ പൂർവ്വരൂപം വരുന്നിടത്ത് പദം ഛേദിച്ചില്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസം വരും. സംസ്കൃതം പഠിച്ചിട്ടുള്ളവർ കുഴപ്പമില്ല, അല്ലാത്തവർക്ക്. അതുകൊണ്ടാണ് ഈ വിവാദം വന്നത്, മരപ്രഭുവാണോ അതോ അമരപ്രഭുവാണോ. പിന്നെ സുസ്വര, സ്വരം നന്നായിരിക്കണം. ധൈര്യം എന്ന് വെച്ചാൽ സ്ഥൈര്യം, ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ചെറിയ പ്രസംഗിക്കുന്ന പോലെ അങ്ങ് ഹൈ വോളിയത്തിലേക്ക് പോകും, പിന്നെ ഇങ്ങനെ ആരും കേൾക്കാത്ത രീതിയിലെങ്കിൽ താഴെ കൊണ്ടുവന്നു മുറുമുറ എന്ന് പറയും. പ്രസംഗത്തിലുണ്ടല്ലോ അങ്ങനെ ചില വിദ്യകൾ, അത്രയൊന്നും പാടില്ല പാരായണത്തിൽ. സ്ഥൈര്യം ലയസമർത്ഥം ച, കേൾക്കുന്നവരുടെ മനസ്സിനൊരു ലയമുണ്ടാവും, ഭീകരമായിരിക്കരുത്. അപ്പൊ ഇത്രയാണ്. ഇതുപോലെ വേറെയും പറയുന്നുണ്ട്, ഞാൻ ഓർമ്മ ഒന്നു പറഞ്ഞതേ ഉള്ളൂ. പാഠകന്മാരുടെ ഗുണങ്ങൾ നമ്മൾ ഇത് ചൊല്ലുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, കേൾക്കുന്നവർക്ക് മനസ്സിലാകണം എന്നുള്ളതും ഇമ്പം ഉള്ള തരത്തിലും അത് ചൊല്ലണം എന്നാണ്. വിപരീതമായതും പറയുന്നുണ്ട്, എങ്ങനെ പാടില്ല എന്ന്. ഗീതി കണ്ഠി, ഗീതി ശീഖ്രി, ശിരക്കമ്പി, തഥാ ലിഖിത പാഠക. ഗീതി സാറിന് ഇത് ചൊല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഭാഗവതം വായിക്കും പോലെ ചൊല്ലാൻ പാടില്ല. പാലങ്ക മൂലങ്ക ആന്നിങ്ങനെ നീട്ടിപ്പോകുമല്ലോ, അത് വേണ്ട എന്നാണ്. അത് സംഗീതത്തിനത് വേണം, സംഗീതത്തിൽ നീട്ടും കുറുക്കുമൊക്കെ വരും, സംഗീതമല്ല ഇത്. അപ്പോൾ അതിനകത്ത് അത് ശരിയായ രീതിയല്ല. കാരണം ഭാഗവതം വായിക്കുന്നത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാകാത്തവർ വായിക്കുമ്പോൾ ഇതിൽ രാഗം വരുന്നു. കാരണം അടുത്ത അക്ഷരം കിട്ടുന്നത് ഒരു രാഗമായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നും അടുത്ത അക്ഷരം അറിയത്തില്ല, അത് വായിച്ചെടുക്കുന്ന ഒരു രാഗം. അങ്ങനെയാണ് ഈ ഭാഗവതത്തിലും രാമായണത്തിലൊക്കെ ഈ രാഗം വന്നു. അപ്പൊ അത് പാടില്ലെന്നാ പാഠകത്തിൽ. പിന്നെ അതൊരു ശീലമായി, അതിന് പല രാഗങ്ങളും വന്നു, അത് ശരിയല്ല. അപ്പൊ ഗീതി അത് വരാൻ പാടില്ല. സംഗീതം വരെ ഇത് വരെ സംഗീതത്തിൽ അതൊക്കെ ആവാം, സംഗീതത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ശീഖ്രി, ശീഘ്രം വളരെ പെട്ടെന്ന് വായിക്കാൻ പാടില്ല. പിന്നെ ശിരക്കമ്പി, നമ്മൾ ഈ മൃദംഗവും മദ്ദളവും ഒക്കെ വായിക്കുന്നവർ ഇവിടെ കൈ പോകുന്ന പോലെ തന്നെ തലയും പോകും. അത് സംഗീതത്തിന് നല്ലതാണ്, സംഗീതം അങ്ങനെ പറ്റും. കാരണം അവരുടെ മനസ്സിന് താളം വരുമ്പോൾ ശരീരം അതിനനുസരിച്ച് ചലിക്കും. പക്ഷേ ഈ പാരായണത്തിന് അത് പാടില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ശബ്ദവും മാറിപ്പോകും, തലയിട്ടടിക്കുമ്പോൾ ശബ്ദം മാറിപ്പോകും. മറ്റങ്ങനെയല്ല, താളത്തിനും സ്വരത്തിനും അനുസരിച്ചാണ് പോകുന്നു. അപ്പോൾ പാരായണം ചെയ്യുമ്പോൾ തലയിട്ടടിക്കാൻ പാടില്ല. പിന്നെ വേറൊന്ന് പറയുന്നുണ്ട്, അതൊന്നും നടക്കുന്ന കാര്യമില്ല. പണ്ട് തഥാ ലിഖിത പാഠക, എഴുതി പഠിക്കുന്ന പഴയ കാലത്ത് നല്ലതായി കരുതിയിരുന്നില്ല, എഴുതി വായിക്കുന്നു. ഒന്നാമതൊന്നും എഴുതി വായിക്കാൻ തന്നെ പ്രയാസമാണ്. ഭുർജപത്രത്തിലും ചെമ്പിലും പനയോലയിലുമൊക്കെയാണ് എഴുതുന്നത്, അതിന്ന് വലിയ പ്രയാസമാണ്. പിന്നെ വേറൊരു കാര്യം അന്ന് എഴുതുന്നതിന് ശരിയായ സാമഗ്രിയൊന്നുമില്ല. എഴുതി കഴിഞ്ഞാൽ പിന്നെ അക്ഷരം ചിലപ്പോൾ മാറിപ്പോവും, വായിക്കുമ്പോൾ തിരിഞ്ഞു പോവും. അപ്പോൾ അത് പാടില്ല. അത് കണ്ഠസ്ഥം ചെയ്ത് തന്നെ പിന്നെ അർത്ഥം വ്യക്തമാകുന്നു. അനർത്ഥജ്ഞോ, ഒരാൾ പഠിക്കുമ്പം കേൾക്കുന്നവർക്ക് അർത്ഥം കൂടെ വ്യക്തമാകാത്ത രീതിയിൽ അത്രയും സാവകാശത്തിൽ വായിക്കും. ഈ നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും അർത്ഥം മനസ്സിലാകും. വായിക്കുന്നവനും മനസ്സിലാകത്തില്ല, കേൾക്കുന്നവനും മനസ്സിലാകത്തില്ല. ആണ് അനർത്ഥജ്ഞനാകാൻ പാടില്ല. അല്പകണ്ഠസ്ഥ എന്നുവെച്ചാൽ തീരെ ശബ്ദം കുറച്ച് പാടില്ല, വ്യക്തമായി കേൾക്കത്തക്ക രീതിയിൽ. ഇന്ന് മൈക്കൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, പണ്ടതില്ലായിരുന്നല്ലോ. ഷടേതേ പാടക അധമാഹ ശീഖ്രി ഗീതി ശിരക്കംഭി തഥാ ലിഖിത പാഠക അനർത്ഥസ്ഥോ അല്പകണ്ഠസ്ഥ ഷടേതേ പാഠക അധമാഹ. ഇങ്ങനെ വേറെയും പറയുന്നുണ്ട്. ഇങ്ങനെ അപ്പോൾ ഇതിൽ നിന്ന് കാര്യം നോക്കി മനസ്സിലാവും, എന്താണ് വായിക്കുന്നത്. പാഠകന്മാർ അത് വ്യക്തമായി വായിക്കണം. ഇതിനെ സംഗീതവുമായിട്ട് ബന്ധപ്പെടുത്തരുത്, സംഗീതം വേറെയാണ് ഇത്. പിന്നെ ഉച്ചാരണത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ തന്നെ പറയും, യദ്യപി ബഹു കിം അധീതേ പഠ പുത്ര വ്യാകരണം. ഒരു പിതാവ് പുത്രനോട് പറയുന്നതാണ്, യദ്യപി ബഹു കിം അധീതേ, ഒരുപാട് പഠിച്ചിട്ട് എന്താ കാര്യം, ഒരുപാട് ശാസ്ത്രങ്ങളൊന്നും പഠിക്കണ്ട, അതിന് മുമ്പ് തന്നെ എന്താണ് പഠ പുത്ര വ്യാകരണം, പുത്ര വ്യാകരണം പഠിക്കുക. ഇല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ചും ഇത് മലയാളം പഠിച്ചവർ ഉദ്ദേശിച്ചല്ല പറയും, കുട്ടിക്കാലത്തെ മലയാളം പഠിച്ചവർ ഉദ്ദേശിച്ചല്ല ഇത് പറയും. ഹിന്ദി കുട്ടിക്കാലത്തെ പറഞ്ഞ് ശീലിച്ചവരെ ഉദ്ദേശിച്ച് പറയുന്നു. സകല ശകലോ മാഭൂത്, അല്ലെങ്കിൽ പറയും സ്വജന സ്വജനോ മാഭൂത്, അങ്ങനെയും പറയും സ്വജന സ്വജന സ്വജനോ മാഭൂത്. സകല ശകല സകൃത് ശകൃത് എന്ന് പറയും. ഈ വ്യത്യാസം ഈ മലയാളത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും എല്ലാവർക്കും വരുന്ന ഒരു കുഴപ്പമാണ്. നമ്മുടെ കയ്യിൽ ലിപിയുണ്ട്, പക്ഷെ ശബ്ദമില്ല, അതാ കുഴപ്പം. ലിപി എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഹിന്ദിയിൽ വരുന്ന എന്താണ് ശ സ ഷ, ഈ മൂന്നെണ്ണം. അവിടെ വലിയ പണ്ഡിതന്മാർക്ക് പോലും തലകുത്തി നിന്നാൽ ഇത് മൂന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ല. സ ശ ഷ മൂന്നും വഴങ്ങത്തില്ല, എല്ലാം ഒരുപോലെ ഉച്ചരിക്കാൻ പറ്റും. ഉണ്ടാകുന്ന പറയുന്നത് സ്വജനം എന്ന് പറയുന്നത് സ്വജനമാകരുത്. സ്വജനം എന്ന് പറഞ്ഞാൽ ബന്ധു, സ്വജനം എന്ന് പറഞ്ഞാൽ സ്വ നായി, ബന്ധുക്കളെല്ലാം നായ്ക്കളാകും, അങ്ങനെ വരാൻ പാടില്ല. സകല ശകല, സകലോന്ന് വെച്ചാൽ പൂർണ്ണം, ശകലോ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതം. സകൃത്ത്, ഏകവാരം ഒറ്റത്തവണ എന്നൊക്കെയുള്ളതിനാണ് സകൃത്ത് ഉപയോഗിക്കുന്നത്. അത് ശക്രത് എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ മല എന്നുള്ള അർത്ഥം വരും. എല്ലാം വിരുദ്ധമായ അർത്ഥങ്ങളിലേക്ക് പോകും. പക്ഷെ ഹിന്ദി കുട്ടിക്കാലം വരെ പറഞ്ഞ് ശീലിച്ചവർക്ക് ഇത് മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ്. അവരതിന് പ്രയോഗിക്കുന്ന പാണിനി പോലും അത് പ്രയോഗിച്ചിട്ടുണ്ട്. ഷാ എന്ന് പറയുന്നതിന് അവർ പറയും മൂർധന്യ സകാരം. ഷാ മൂർധന്യമാണ്, റെഡു ഷാന മൂർധ, മൂർധന്യ ഷകാരം എന്നേ പറയാൻ പറ്റും. സാന്ന് പറയാൻ പറ്റത്തില്ല. എടുത്തു ലസാന ദന്ത, സാ പറയുമ്പം പറയും ദന്ത്യ സകാരം. വിചുയശാന താല്, താലവ്യ സകാരം എന്ന് പറയും. ഇതൊരിക്കലും തിരിച്ച് പറയാൻ പറ്റത്തില്ല. ശക്തി ശക്തി എന്നേ പറയത്തുള്ളൂ. അത് വലിയ എന്ന് വിചാരിച്ച് അപൂർവം ചിലർ ഒരുപാട് അഭ്യസിച്ചിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. സ്വയം അത് മാറത്തില്ല, അതിന് പ്രത്യേക അഭ്യാസം ആവശ്യമാണ്. പക്ഷെ മലയാളം പറഞ്ഞു വരുന്നവർക്ക്, കുട്ടിക്കാലത്തെ പഠിച്ച് ശീലിച്ചവർക്ക്, മിക്കവാറും പേർക്കും അത് പ്രയാസമില്ല. സാ ഷ ശ വ്യക്തമായി ഉച്ചരിക്കുക. തമിഴിലെ ഴ പോലെ ലിപിയുണ്ട് എഴുതാൻ, പക്ഷെ പറയുമ്പം പളം. ലിപിക്ക് ദാരിദ്ര്യമില്ല, പക്ഷെ ഉച്ചാരണത്തിൽ അങ്ങനെ വരും. പിന്നെ അപൂർവം ചിലരൊക്കെ ചിലപ്പം അഭ്യാസം ചെയ്തിട്ട് പഴം എന്ന് പറഞ്ഞിരിക്കും, പക്ഷെ സാധാരണ രീതിയിൽ അത് സാധാരണ ഒരാൾക്ക് അത് തിരിഞ്ഞു വരത്തില്ല. ഇനി മലയാളിയുടെ തകരാറ്, മലയാളിക്ക് ഉച്ചാരണത്തിന് മുഴുവൻ പിശകാണ്. ഈ മൂന്ന് കാര്യത്തിലേ ഉള്ളൂ അവർ മിടുക്കന്മാർ, ശ ഷ സ. ബാക്കിയുള്ളവർക്കല്ല. നമ്മൾ സാധാരണ ഗജാനനം ഭൂതഗണാതിസേവിതം, ഇത് മൊത്തം തെറ്റാണ്. നമ്മൾ നീട്ടിയടിക്കും. തുടക്കം മുതൽ തെറ്റാണ് നമ്മൾ ചൊല്ലുന്നത്. ഗ എന്നാണ് നമ്മൾ പറയുന്നത്. ഗ ഖ ഖ ഗ ഘ ഗ മൃദു. ഗ എന്നാണ് നമ്മൾ എഴുതുന്നത്, പക്ഷെ ചൊല്ലുന്നത് എങ്ങനെ? ഗേ ഗജാനനം ഗ എന്ന് എഴുതിയിട്ട് ഗേ എന്ന് ചൊല്ലുന്നത് എങ്ങനെയാണ്? അങ്ങനെ ചൊല്ലാൻ പാടില്ല. പക്ഷെ അത് ഹിന്ദി പറഞ്ഞ് ശീലിച്ചവർ അത് കറക്റ്റായി ചൊല്ലും. അവർ ഗജാനനം എന്നേ പറയത്തുള്ളൂ. നമ്മൾക്കത് ഒരിക്കലും പറ്റില്ല. സർവത്ര ഈ കുഴപ്പമുണ്ട്. ഗായ ഗേ എന്ന് ചൊല്ലും. ഗണപതി എന്നല്ലേ പറയുന്നത്. ഗണപതി എന്നാരെങ്കിലും പറയാറുണ്ടോ? എന്നുവെച്ചാൽ മലയാളം ചൊല്ലുന്നവരെ ഉദ്ദേശിച്ചാണ്. ഞാൻ മലയാളം ചൊല്ലി ശീലിച്ച ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്നതിൽ മലയാളം പറഞ്ഞ് ശീലിക്കാത്തവരുമുണ്ട്. പിന്നെ മലയാളികൾക്ക് ഒരു ദുരഭിമാനമുണ്ട്. ഞങ്ങൾ ശാഷ സ കൃത്യമായി ചൊല്ലുന്നവരാണ്, അതീതി തീരും. പക്ഷെ ഇതറിയത്തില്ല. ഇങ്ങനെ ഒരു അബദ്ധമാണ് നമ്മൾ ചൊല്ലുന്നുള്ള കാര്യം ഇവർക്കറിയത്തില്ല. തമിഴിനെ കുറ്റം പറയൂ, ലാ എന്നാ പറയുന്നു. അതിനും പിന്നെ അബദ്ധമാണ്. പിന്നെ ചാച്ച ഇതൊരിക്കലും തിരിയത്തില്ല. പക്ഷേ ഹിന്ദി പറയുന്നവർ അത് വ്യക്തമായി പറയും. ജാനനോ ചായാണോ ജായാണോ അവിടെ ഇല്ല. പിന്നെ അതിനും പിന്നെ ഇതാണ് ഭൂതം. പാഫ ബാഭ അത് മലയാളിക്ക് ചൊല്ലാനേ പറ്റത്തില്ല. എത്ര പറഞ്ഞാലും ഭൂതം, ഭൂതത്തിനപ്പുറം ഭൂതത്തില്ല. ശകലം കൂടെ ഒന്ന് ഘടിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ തായും തായും അത് ഒരിക്കലും തിരിയത്തില്ല. താ ഒരിക്കലും മലയാളി ത ആദ്യത്തെ ത ഖരാക്ഷരമാണ്, അത് ദാന്നേ ചൊല്ലത്തുള്ളൂ. കൊടക്കുന്ന നാദനാവും. ഇത് പറയാൻ കാരണം, ഞാനൊരു മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഗായകന്റെ ഗീത കാസറ്റ് വടക്കേന്ത്യയിലായിരിക്കുമ്പോഴത്തേക്ക് അത് ഞങ്ങൾക്കിങ്ങനെ ഒരു വലിയ ഗാനഗന്ധർവൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ ഇട്ട് കേൾപ്പിച്ചു കൊടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ചിരിക്കാൻ തുടങ്ങി. ഇതെന്തായി പറയുന്നത്? തായും ദായും ദായും ഒന്നും വ്യത്യാസമില്ല. ഷായും ഷായും ഒക്കെ കൊള്ളാം, പക്ഷെ ബാക്കി എല്ലായിടത്തും വ്യത്യാസമേ ഇല്ല. പിന്നെ തമിഴിനെ സംബന്ധിച്ച് കുഴപ്പമില്ല, കാരണം അവർക്ക് ഒരു കാര്യമുള്ളൂ, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. മലയാളിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, അതിന് പ്രത്യേകം പ്രത്യേകം ഉണ്ട്, ക ഖ ഗ ഘ, പക്ഷെ ഒരിക്കലും ശരിയാകത്തില്ല. ഗണാതിസേവിതം അവിടെയും ഗയാണ്, ഗ അല്ല ഗണ. പിന്നെ വരുന്ന ഗണാധി, ആരെങ്കിലും ശരിക്കും ചൊല്ലി ചൊല്ലിയിട്ടുണ്ടോ ചൊല്ലി കേട്ടിട്ടുണ്ടോ? ഒരിക്കലും പറ്റത്തില്ല. സേവിതം സേവിത്തം ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഉച്ചരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക, ഒരിടത്തും ഈ അക്ഷരസ്ഫുടത വരത്തില്ല. എന്തുകൊണ്ട്? ഇത് ഈ തമിഴിൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കും മലയാളിയും അങ്ങനെ ചൊല്ലി ശീലിച്ചു പോയി. അത് ശരിയാക്കാൻ പ്രയാസമാണ്. തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും വിളിക്കുന്നത് ചാമി എന്ന് വിളിക്കത്തും, മലയാളത്തിലാണെങ്കിൽ സ്വാമി എന്നെഴുതും, പക്ഷെ സാമി എന്ന് പറയും. സാമി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പകതി എന്നാണ് അർത്ഥം, ഇളര സാമി എന്നാണ് എൻ്റെ അർത്ഥം, മുഴുസാമി അല്ല. മറ്റടുത്താണെങ്കിൽ അതും പോയി ചാമി. പക്ഷെ അവിടുത്തെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരിയായ ഉച്ചാരണോ? ഒരു കുഴപ്പമില്ല. ഇത് എല്ലാ ഭാഷയ്ക്കും ഉണ്ട്. ഓരോ ഭാഷയ്ക്കും ഇതിൻ്റെ, ഇതിനുവേണ്ടി സംസ്കൃതത്തിലൊരു വിദ്യ പ്രയോഗിച്ചിട്ടുണ്ട് ഈ പല ഭാഗത്തും. ലയോരഭേദ, ലായും ലായും ലായും വേദ ഉച്ചരിക്കുന്നിടത്തും മാറിയും തിരിഞ്ഞൊക്കെ വരും, അതുകൊണ്ട് അത് അഭേദമായിക്കൊള്ളുക. വാ ബയോർ അഭേദ, വായും ബായും. ബംഗാളി ബാ എന്ന് ഉച്ചരിക്കും, ഗോവിന്ദൻ എന്നേ പറയൂ. ഗോവിന്ദൻ എന്ന് പറയാൻ എത്ര ശ്രമിച്ചാലും പറ്റത്തില്ല. ഇങ്ങനെ എല്ലായിടത്തും ഈ തകരാറുണ്ട് ഉച്ചാരണത്തിൽ. അതുകൊണ്ട് ഉച്ചാരണത്തെ സംബന്ധിച്ച് നമ്മൾ കഴിയുന്നത്ര ശ്രദ്ധിക്കുക. ശീലിച്ചു പോയത് മാറാൻ പറ്റത്തില്ല. അതിന് എല്ലാ ഭാഷയ്ക്കും ഉണ്ട്. മലയാളി ഇംഗ്ലീഷ് ഉച്ചരിക്കുന്നത് അമേരിക്കക്കാർ ഉച്ചരിക്കുന്ന പോലെ ഉച്ചരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. കുറേയൊക്കെ അഭ്യാസം ചെയ്ത് കഴിഞ്ഞിട്ട് അനുകരിക്കും. സാഹിബ് കേട്ടിട്ട് പറയും, ഓ സൂപ്പർ ഇംഗ്ലീഷാണെന്ന് പറയും, ഉള്ളിലിച്ചിരിക്കുകയും ചെയ്യും, ഇതെന്തോന്ന് ഇംഗ്ലീഷ്. ഒരിക്കലും പറ്റത്തില്ല. സാഹിബ് തിരിച്ച് മലയാളം പറഞ്ഞാലും അത് തന്നെ ഗതി. കുറേയൊക്കെ ശരിയാക്കി എടുക്കുക എന്നുള്ളതല്ലാതെ ഈ അക്ഷരങ്ങൾ ഒരിക്കലും തിരിഞ്ഞു വരാൻ വലിയ പ്രയാസമാണ്. പിന്നെ തമ്മിൽ ഭേദമെന്നുള്ളത് പോലെ ചില കാര്യങ്ങളിൽ മലയാളി മിടുക്കനാണ്, ചിലതിൽ ഹിന്ദിക്കാരും മിടുക്കനാണ്. ആരും പ്രത്യേകിച്ച് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങൾ, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശിക്ഷയിൽ സ്ഥാനം പ്രയത്നം ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് അഷ്ടാധ്യായിയുടെ അധ്യയനത്തിൽ ശിക്ഷയ്ക്കൊരു പ്രധാന സ്ഥാനമുണ്ട്. അതുകൊണ്ട് സജ്ഞാപ്രകരണത്തിൽ ശിക്ഷയിലെ വിഷയങ്ങളെല്ലാം ആദ്യം ഉൾക്കൊള്ളിച്ച് അതുകൊണ്ടാണ്. അത് ഉച്ചാരണത്തിൻ്റെ കാര്യം പോട്ടെ, ബാക്കി വരുന്ന കാര്യങ്ങൾ സ്ഥാനം പ്രയത്നം ഹ്രസ്വം ദീർഘം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ പഴയകാലത്ത് പ്രധാനമായിട്ടും ഈ വ്യാകരണം പഠിച്ചിരുന്നത് വേദപഠനത്തിന് വേണ്ടിയിട്ടാണ്. പിന്നീട് അതാണ് ലോകഭാഷയിലേക്ക് വരുന്നത്. അത് പാണിനിക്ക് മുമ്പ് തന്നെ, പാണിനിക്ക് മുമ്പ് തന്നെ വ്യാകരണം ഉണ്ടായിരുന്നു. ഒരുപാട് വൈയാകരണന്മാരുടെ പേര് പറയുന്നുണ്ട്. അന്ന് തന്നെ നിയമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാ വ്യാകരണം പഠിക്കേണ്ടത്? മഹാഭാഷ്യകാരൻ പറയും, കിമർത്ഥം വ്യാകരണം അധ്യേതവ്യം, എന്തിനു വേണ്ടി വ്യാകരണം പഠിക്കണം? രക്ഷ ഊഹ ആഗമ ലഘു അസന്ദേഹ പ്രയോജനം. രക്ഷൂഹാഗമ ലഘു അസന്ദേഹ പ്രയോജനം. അതിന് മറുപടിയും പറയും. മഹാഭാഷ്യത്തിന്റെ ശൈലി അതാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ച് 100 ചോദ്യം ചോദിക്കും, ചെറിയ ചെറിയ സെന്റൻസിൽ. എന്നിട്ടതിന് 100 സമാധാനവും പറയും. കാരണം അനന്തൻ ആയിരം നാക്കുള്ള ആളാണല്ലോ. അപ്പോൾ പതഞ്ജലി അനന്തന്റെ രൂപത്തിലിരുന്ന 1000 നാക്കുകൾ കൊണ്ട് ഉപദേശിച്ചു എന്നാണ്. ശിഷ്യന്മാര് ഒരുപാട് ആൾക്കാർ അവിടെ പഠിക്കാനുണ്ടായിരുന്നു. അവരെല്ലാം പുറത്തിരുന്നു കൊണ്ട് ഒരേ സമയം പല ചോദ്യങ്ങളും ചോദിച്ചു. ഒരു നാക്കുകൊണ്ട് മറുപടി പറയാൻ വയ്യാത്ത രീതിയിൽ ചോദ്യങ്ങൾ വന്നപ്പോൾ തന്റെ പല നാക്കുകളുണ്ട് പല മറുപടി പറഞ്ഞെന്നാണ്. അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും അനുഭവപ്പെടും. ഏതാ ശരി ഉത്തരം, ഏതാ തെറ്റെന്നുള്ള തിരിച്ചറിയാൻ വയ്യാതെ. അതിൽ എന്താണ് പ്രയോജനം? കിമർത്ഥം വ്യാകരണം അധ്യേതവ്യം, എന്തിന് വ്യാകരണം പഠിക്കണം? രക്ഷ ഊഹ ആഗമ ലഘു അസന്ദേഹ പ്രയോജനം. ഓരോ കാര്യങ്ങൾ അല്ല, ഓരോ കാര്യങ്ങളും നമ്മൾ പറയേണ്ട, ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം പറയുന്നുണ്ട് ആഗമം, അത് മാത്രം പറയാം. കാരണം അത് മുമ്പ് പാണിനിക്ക് മുമ്പ് തന്നെ അതാണ് ആഗമം എന്ന് പറയും. വളരെ മുമ്പ് തന്നെ ഇത് പറഞ്ഞിരുന്നു, വ്യാകരണം കൂടിയേ തീരൂ. എന്താണ് ആഗമം എന്ന് പറയുന്നത്? മുമ്പ് തന്നെ പറഞ്ഞു വന്നിരുന്നത് ബ്രാഹ്മണേന നിഷ്കാരണേന ധർമ്മ ഷഡംഗോ വേദ അധ്യേയ ജ്ഞേയശ്ച. ഇതാണ് ആഗമം എന്ന് പറയുന്നത്. ബ്രാഹ്മണന്റെ ധർമ്മമാണ് വ്യാകരണം പഠിക്കുക എന്ന് പറയും. വ്യാകരണം മാത്രമല്ല, അതെങ്ങനെ, എന്തിനു വേണ്ടി, നമ്മൾ ചോദിക്കുമല്ലോ എന്തിനാ വ്യാകരണം പഠിക്കുന്നു. പറയും നിഷ്കാരണേന ധർമ്മം, അതിന് കാരണമൊന്നുമില്ല. ധർമ്മം കാരണമുണ്ട്, മുക്തിയും സ്വർഗവും ഒക്കെ പറയുന്നുണ്ട്. ഏക ശബ്ദ സമയജ്ഞാത സുഷ്ടു പ്രയുക്ത സ്വർഗേ ലോകേ കാമധുഭവതി. ഒരേ ഒരു ശബ്ദം എല്ലാം വേണ്ട. ഏകശബ്ദ സമ്യക്ജ്ഞാത, ശരിയായ രീതിയിൽ അറിഞ്ഞ് സുഷ്ടു പ്രയുക്ത, ശരിയായ രീതിയിൽ അത് പ്രയോഗിച്ചെന്ന് ഉച്ചാരണം. ശബ്ദത്തെ അറിയാമെന്ന് വെച്ചാൽ ശബ്ദത്തിന്റെ അർത്ഥം അറിയണം. ശബ്ദ സമയജ്ഞാത സുഷ്ടു പ്രയുക്ത സ്വർഗേ ലോകേ കാമദുഭവതി. സ്വർഗത്തിൽ അവന് സ്ഥാനമെന്നാണ്. ഈ ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന പോലെ ഇന്ന ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം സ്വർഗത്തിൽ പോകാം. ഇവിടെ കാമധുക്കാകുന്നു, അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളോടെ സിദ്ധിക്കുന്നു എന്നെല്ലാം പറയുന്നു. അതിന് ഒരു ശബ്ദം ശരിയായി അറിഞ്ഞ് പ്രയോഗിച്ചാൽ മതിയെന്നാണ് അർത്ഥവാദ രൂപത്തിൽ പറയുന്നത്. അങ്ങനെ പ്രയോജനമുണ്ട്, പക്ഷെ ആ പ്രയോജനം ഇച്ഛിക്കാൻ പാടില്ല. ബ്രാഹ്മണന്റെ ധർമ്മമാണ് നിഷ്കാരണമായി ഷഡംഗോ വേദ, വേദ അധ്യയനം ചെയ്യണം. ഇതാണ് ആഗമം പറയുന്നത്, ഷഡംഗവേദം. വേദ അധ്യയനമാണ് അവിടെ പറയുന്നത്. പക്ഷെ വെറും വേദം അധ്യയനം ചെയ്താൽ പോലെ, വ്യാസ്കൻ പറഞ്ഞതുപോലെ അർത്ഥം മനസ്സിലാക്കാതെ വേദം ഇങ്ങനെ ചൊല്ലിയാൽ പോരെ. അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് ദക്ഷിണ വാങ്ങാൻ വേണ്ടി ഇത് കുറച്ച് മനഃപ്പാഠം ചെയ്തു വെച്ചാൽ പോരെ. അംഗങ്ങളോടുകൂടി വേദം അധ്യയനം ചെയ്യണം. അധ്യയനം ചെയ്യണം ജ്ഞേയശ്ച, എന്താണ് അതിൻ്റെ താല്പര്യമെന്നും മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ആഗമം പാണിനിക്കും പതഞ്ജലിക്കൊക്കെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ഗോത്രമായി താമസിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ, ഗോത്ര സംസ്കാരം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഇതെല്ലാം അധ്യയനം ചെയ്യുന്നു, പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ബ്രാഹ്മണനായിരുന്നു. അത് സ്വാഭാവികം. അന്നത്തെ ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇത് ധർമ്മമായി കണക്കാക്കിയിരുന്നു. അംഗങ്ങളുടെ കാര്യം പറയുമ്പോഴാണ്, ഷടംഗമായ വേദം എന്ന് പറയുമ്പോഴാണ് ഇവിടെ വ്യാകരണം വരുന്നത്. അത് പറയും, ഛന്ദ പാദോതു വേദസ്യ. വേദത്തിന്റെ, വേദത്തെ ഒരു പൂർണ്ണ ശരീരമായിട്ടെടുത്തു കഴിഞ്ഞാൽ വേദശരീരം, ഛന്ദ പാദോതു വേദസ്യ, രണ്ടു കാലുകളാണ് ഛന്ദസ്, ഗായത്രി തുടങ്ങിയ ഛന്ദസ്സുകൾ. ആ ഛന്ദസ്സുകൾ എന്തെന്നറിയാതെ വേദം ചൊല്ലിക്കഴിഞ്ഞാൽ എങ്ങനെ അർത്ഥം മനസ്സിലാവും, എങ്ങനെ നേരെ ചൊല്ലാൻ പറ്റും? വദരംഗമായി. അപ്പോ ഛന്ദസ്സാകുന്ന കാലുകളിൽ ഉറച്ചാണ് വേദം നിൽക്കുന്നു. അതുകൊണ്ട് വേദം അധ്യയനം ചെയ്യുന്നവൻ ഛന്ദസ്സുകളും പ്രത്യേകം അധ്യയനം ചെയ്യണം. അതിന് ഛന്ദശാസ്ത്രമുണ്ട്, അത് അധ്യയനം ചെയ്യണം. ഹസ്തോ കൽപോധ പഠ്യതേ, കൽപ്പങ്ങൾ, പരാശര കൽപ്പം തുടങ്ങിയ കൽപ്പങ്ങൾ. കാരണം വേദത്തിൽ കർമ്മങ്ങളെ കുറിച്ചൊക്കെ ഒരു ഒഴുക്കം മുട്ടി പറഞ്ഞു പോയിരിക്കുകയാണ്. കർമ്മത്തിന്റെ വിധാനങ്ങൾ എങ്ങനെയാണ് ഓരോന്നും സംശയം തീർത്ത് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ കൽപ്പസൂത്രങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ന കർമ്മം ഇന്ന രീതി ചെയ്യണം, ഇന്ന ഹവിസ് ഉപയോഗിക്കണം, ഇന്ന സമയത്ത് ഇന്നതിന് ചെയ്യണം. അതിന് കൽപ്പശാസ്ത്രം അധ്യയനം ചെയ്താലേ പറ്റൂ. ഇപ്പൊ വേദ ശരീരത്തിന്റെ കൈകളാണ്, കൽപ്പം. അതുകൊണ്ട് അത് അധ്യയനം ചെയ്യണം. ജ്യോതിഷാം അയനം ചക്ഷു, ജ്യോതിഷാം അയനം എന്ന് പറയുന്നത് ജ്യോതിഷുകളുടെ ഗമനം, യാത്ര, ആകാശത്ത് കാണണം. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ആ യാത്രയുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുന്ന ശാസ്ത്രം, ജ്യോതിശാസ്ത്രം. അതാണ് വേദത്തിന്റെ ചക്ഷു. നിരുക്തം ശ്രോത്രം ഉച്ചതേ, നിരുക്തം എന്ന് പറയുന്ന നിരുക്തം എന്ന് പറയുമ്പോൾ സാധാരണ ഇതിന്റെ ചരിത്രം പഠിക്കുന്നവർ പറയുന്നത് ബി സി 1500 മറ്റും ഉണ്ടായിരുന്നതാണ്, അത്രയും പഴക്കമുള്ളതാണ്. യാസ്കന്റെ നിരുക്തം എങ്ങനെയാണ്, വൈദികമായ ശബ്ദങ്ങളുടെ വ്യുത്പത്തി എന്താണ്, അതിൻ്റെയൊക്കെ ശരിയായ അർത്ഥം ഇതറിയണമല്ലോ, അല്ലെങ്കിൽ പിന്നെ വേദത്തിൽ നിന്ന് എങ്ങനെ അർത്ഥം മനസ്സിലാക്കും? ഇവിടെ ഭാഷ്യകാരൻ പോലും എത്രയോ പിന്നെ 1000 വർഷം കഴിഞ്ഞാണ് ഭാഷ്യകാരൻ ഭാഷ്യം എഴുതി. നിരുക്തത്തിന്റെ അർത്ഥങ്ങളാണ് ഭാഷ്യകാരനെ സ്വീകരിച്ചിരിക്കുന്നു. അത്രയും ആധികാരികമായിട്ടുള്ള പ്രാമാണികമായ ഗ്രന്ഥമാണ് യാസ്കന്റെ നിരുക്തം, നിഖണ്ഡു. അതാണ് നിരുക്തം ശ്രോത്രം, വേദത്തിന്റെ കാതുകളാണ്. വേദത്തെ ഒരു ശരീരമായിട്ടെടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രാധാന്യമുണ്ടെന്ന് നടത്തും. ചെവിയില്ലാതെ ശരീരം കൊണ്ട് എന്താ പ്രയോജനം? ശിക്ഷാ ഘ്രാണം തു വേദസ്യ, ഘ്രാണേന്ദ്രിയമാണ് ശിക്ഷ. അപ്പൊ വ്യാകരണത്തിൽ നിന്ന് തന്നെ ഭിന്നമായിട്ട് അതിനൊരു സ്വതന്ത്രമായ ഒരു സ്ഥാനമുണ്ട്. കാരണം വേദമെന്ന് പറയുന്ന ഉച്ചാരണ പ്രധാനമാണ്, അതിൽ ഉദാത്ത അനുദാത്ത സ്വരത സ്വരഭേദങ്ങളുണ്ട്. അവിടെ ശബ്ദത്തിന്റെ ഉച്ചാരണത്തിനാണ് മനുഷ്യൻ എഴുതുന്ന വിദ്യ കണ്ടുപിടിച്ചിട്ടും വേദം ചൊല്ലിത്തന്നെ പഠിച്ചിരുന്നു. അടുത്ത കാലത്താണ് അത് എഴുതാൻ തുടങ്ങിയത്. അപ്പൊ ശിക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഓരോ വേദങ്ങളിലും പ്രാതിശാഖ്യം എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഉണ്ടാവും. ഇതിന്റെ നിയമങ്ങളെ കുറിച്ചൊക്കെ പറയാം. നൂലെന്ന് ശിക്ഷ, ഘ്രാണം എന്തോ, ശരീരത്തിൽ ഘ്രാണേന്ദ്രിയം ഇല്ലെങ്കിൽ എന്താ സുഗന്ധവും ദുർഗന്ധവും തിരിച്ചറിയാൻ പറ്റൂ? അപ്പൊ വേദത്തിന്റെ സത്വം അസത്വം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ശിക്ഷയുടെ ജ്ഞാനം ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ശരീരത്തിൽ അവയവം വായു തന്നെയാണ്. ശബ്ദിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും എല്ലാം വായു ആവശ്യമാണ്. എന്തിനു പ്രാണൻ സഞ്ചരിക്കുന്നതിന് പോലും അതിൻ്റെയും കൂടെ സഹായം വേണം. കൊണ്ട് പറയുന്നു മുഖം വ്യാകരണം സ്മൃതം ശിക്ഷ ഘ്രാണം ദുവേദസ്യ മുഖം വ്യാകരണം സ്മൃതം. ഇതും പാണിനീയ ശിക്ഷയിൽ പറയുന്നതാണ് ഈ ശ്ലോകം. വായാണ് വ്യാകരണം. ശബ്ദത്തിന്റെ പ്രാധാന്യം എന്താണോ, ഇതം അന്ധതമ കൃഷ്ണം ജായേത ഭുവനത്രയം യദി ശബ്ദാഹ്വയം ജ്യോതിർ ആ സംസാരം ന ദീപ്യതേ എന്നും പോയി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഭർത്തൃഗിരി പറയുന്നതാണ് വാക്യപരിചയത്തിൽ. ഇതം അന്ധതമ കൃഷ്ണം ജായേത ഭുവനത്രയം, ഈ മൂന്ന് ലോകവും ഇരുട്ടിലായിരിക്കും. നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ ലോകത്തെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ആദിത്യനെന്ന് പറയുന്ന ഒരു പ്രകാശം ഒന്നാണ്. പക്ഷെ ശബ്ദമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. യദി ശബ്ദാഹ്വയം ജ്യോതി ആ സംസാരം ന ദീപ്യതേ, ഈ സംസാരത്തെ ശബ്ദം എന്ന ഈ പ്രകാശം പ്രകാശിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ശബ്ദമില്ല എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു പോവുക. മനസ്സ് ഇരളായിപ്പോ. പ്രകാശമില്ലെങ്കിൽ പുറം ഇരുളായിരിക്കും, പക്ഷെ ശബ്ദമില്ലെങ്കിൽ നമ്മുടെ മനസ്സിരുളായി. ഒരാശയത്തെ മനസ്സിൽ ചിന്തിക്കാനോ ഒരാശയത്തെ പ്രകാശിപ്പിക്കാനോ ഒന്നും മനുഷ്യന് കഴിവില്ലാതെ പോകും. അതാണ് പറയുന്നത് ഇതം അന്ധതമ കൃഷ്ണം ജായേത ഭുവനത്രയം എന്ന് ഭർത്തൃഗിരി പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? മുഖം വ്യാകരണം സ്മൃതം. വ്യാകരണം മുഖമാണ്. അതുകൊണ്ട് തസ്മാ സാംഗം അധീത്യൈവ, ബ്രഹ്മലോകേ മഹീയതേ. അപ്പോ വേദ അധ്യയനം കൊണ്ട് ഒരുവന് ബ്രഹ്മലോകത്തെ, അത് ഉപാസനയാണ് വേദാധ്യയനം. ബ്രഹ്മലോകം എന്ന് പറഞ്ഞാൽ സ്വർഗലോകം എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഉപാസന ഫലമായി അവൻ അവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ സാംഗം ഇത് അധ്യയനം ചെയ്യണം. എന്നുവെച്ചാൽ അംഗത്തോടുകൂടി ഈ പറയുന്ന എല്ലാ അംഗങ്ങളും, ശിക്ഷ, കല്പം, വേഗനം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം തുടങ്ങിയ അംഗങ്ങളോടുകൂടി തന്നെ അധ്യയനം ചെയ്യണമെന്നായിരുന്നു പഴയകാലത്തെ നിയമങ്ങളൊക്കെ. അപ്പോൾ പിന്നെ എന്താണ്? ബ്രാഹ്മണേന നിഷ്കാരണേന ധർമ്മ ഷഡംഗോ വേദ അധ്യേയ ജ്ഞേയശ്ച എന്ന് ഭാഷകാരം പറഞ്ഞതിൽ ദോഷം വല്ല ഉണ്ടോ? ഇനി അല്ലാതെയുള്ള ദോഷവും പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ അല്ല, ഷഡംഗമായി വേദത്തെ അധ്യയനം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദോഷമുണ്ട്. നമ്മളിങ്ങനെ സാധാരണഗതിയിൽ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് അവസാനം പറയും കരചരവ്രതം വായാലും കർമ്മജം വാ ക്ഷമസ്വ ക്ഷമസ്വ ക്ഷമസ്വ എഴുന്നേറ്റ് പോകും. വേദത്തിൽ ഈ പണി നടക്കത്തില്ല. ഞാൻ പറഞ്ഞതും ചെയ്തതെല്ലാം വിവരക്കേടാണേ, ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദക്ഷിണയും വാങ്ങി പോക്കറ്റിട്ടിട്ട് എഴുന്നേറ്റ് പോവാം. അവിടെ പറയുന്ന എന്താണ്? പാണിനി എന്നെ പറയുന്നതാണ് ശിക്ഷയിൽ. ദുഷ്ടശബ്ദ സ്വരതോ വർണ്ണതോ വാ മിഥ്യാപ്രയുക്തോന തമർത്ഥമാഹ. സവാഗ്വജ്രം യജമാനോ ഹിനസ്തി യഥേന്ദ്രശത്രു സ്വരതോപരാധ. ശബ്ദം ദുഷ്ടമായി കഴിഞ്ഞാൽ, ദോഷയുക്തമായി കഴിഞ്ഞാൽ, അത് സ്വരം കൊണ്ടായാലും ശരി, വർണ്ണം കൊണ്ടായാലും ശരി. വർണ്ണം കൊണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ഗജാനനം ഭൂതഗണാദിദേവിതം, ഇതാണ് വർണ്ണം കൊണ്ടുവരുന്ന ദോഷം. അത് പിന്നെ വേദമല്ല, നമുക്ക് ലൈസൻസ് ഉള്ളതാണ്. എങ്ങനെ വേണോ ചൊല്ലാം, അവസാനം ക്ഷമസ്വ ക്ഷമസ്വ ക്ഷമസ്വ എന്ന് പറഞ്ഞു. വേദത്തിൽ ഈ പണിയൊന്നും നടക്കത്തില്ല, എല്ലാം നരകത്തിൽ തന്നെ പോകും. ശരിയായ രീതിയിൽ അല്ല ഉച്ചരിക്കുന്നതെങ്കിൽ. അപ്പൊ ഇപ്പോൾ ഉച്ചരിക്കുന്നവരിൽ എത്ര പേര് നരകത്തിൽ പോകും എന്നുള്ള കാര്യം, കാരണം ഷടംഗമായി വേദം അധ്യയനം ചെയ്യുന്ന എത്ര പേരുണ്ട്? ഉറപ്പാണ് നരകത്തിലേക്കുള്ള വിസയും പാസ്പോർട്ടും ഒക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ചൊല്ലുന്നത്. പണി പ്രത്യേകം പറയുന്നു, ദുഷ്ടശബ്ദ സ്വരതോ വർണ്ണതോ. സ്വരം കൊണ്ടോ വർണ്ണം കൊണ്ടോ ശബ്ദത്തിൽ ദോഷം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ശബ്ദം മിഥ്യാപ്രയുക്തോ, മിഥ്യയായി പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ശരിയല്ലാത്ത രീതിയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിൽ ഭ്രാന്തി കൊണ്ട്, ഏത് ശാക്കിഷാന്നോ സാക്കിഷാന്നോ എന്നുള്ള ശബ്ദഭ്രാന്തിയോടുകൂടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ, ന തമർത്ഥമാഹ, ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കില്ല, എന്നുവെച്ചാൽ അനർത്ഥമായിരിക്കും ഫലം. കാരണം ഇത് പുരുഷാർത്ഥത്തിന് വേണ്ടിയിട്ടാണ് വേദം ചൊല്ലുന്നത്. അപ്പം അനർത്ഥ ഫലത്തെ ഉണ്ടാക്കും. ഞാൻ ഉദാഹരണം പറയുന്നത് എന്താണോ, സവാഗ്വജ്രോ യജമാനം ഹിനസ്തി, ആ വാഗ്വജ്രം യജമാനനെ നശിപ്പിക്കും. അവിടെയും ഈ ചൊല്ലുന്നവന് രക്ഷയാണ്, നഷ്ടം വരുന്ന കാശ് മുടക്കുന്നവനാണ്, അവർക്കുണ്ട് ദോഷം, അത് പിന്നെ പറയും. വൃത്രൻ ഇന്ദ്രനെ കൊല്ലണം, അതിനു വേണ്ടിയിട്ട് യാഗം നടത്തി. അത് വൃത്രന്റെ പിതാവിനെ എന്ന ഒരു വാശിയായിരുന്നു. വൃത്രൻ അസുരനാണ്, യവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇന്ദ്രനെ അവൻ കൊല്ലണം. ഇന്ദ്രന്റെ ശത്രുക്കളാണല്ലോ അസുരന്മാർ. അതിനു വേണ്ടിയിട്ട് ഒരു ഗംഭീരമായൊരു യാഗം നടത്തി. അവിടെ ഹവിസ് അർപ്പിച്ചത് ഇന്ദ്രശത്രുവർദ്ധസ്വ എന്നാണ്. അർത്ഥം ഇന്ദ്രന്റെ ശത്രു വർദ്ധിക്കട്ടെ എന്നാണ്. അതാണ് ഉദ്ദേശിച്ചത്, ഇന്ദ്രന്റെ ശത്രു വർദ്ധിക്കട്ടെ. ഇന്ദ്രശത്രു എന്ന് പറയുന്ന സമസ്ത പദമാണ്. സമസ്ത പദം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം വിഗ്രഹം അനുസരിച്ച് മാറും. ഇന്ദ്ര ശത്രു യസ്യ ബഹുവ്രീഹ, ബഹുവ്രീഹ സമാസമാണ്, അത് നമ്മളിനി പഠിക്കും. ഇതിനുവേണ്ടി മാത്രം പറയാം, തത്പുരുഷനിലാണെങ്കിൽ ഷഷ്ടി തത്പുരുഷനിൽ ഇന്ദ്രസ്യ ശത്രു ഇതാണ്. ഇന്ദ്രസ്യ ശത്രു എന്നുള്ള തത്പുരുഷ സമാസത്തിനാണെങ്കിൽ അവിടെ ഉച്ചരിക്കുമ്പോൾ അന്തോദാത്തം വരണം, അതാണ് നിയമം. അന്തോദാത്തമായിട്ട് അത് ഉച്ചരിക്കുന്നു, ഇന്ദ്രശത്രു. അന്തോദാത്തമാകുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവരും? ഇന്ദ്രന്റെ ശത്രുവായ വൃത്രാസുരന് വൃദ്ധി ഉണ്ടാകട്ടെ, എല്ലാ ശക്തിയും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകട്ടെ, എന്തിന്? ഇന്ദ്രനെ കൊല്ലാൻ. അങ്ങനെയാണ് അർത്ഥം വരേണ്ടത്. പക്ഷെ ഈ സമാസം നിർണയിക്കുന്നത് സ്വരമനുസരിച്ചിട്ടാണ്. ഇന്ദ്രശത്രു എന്ന് പറയുന്നത് അന്ധ ഉദാത്തമായിട്ട് ചെന്നു കഴിഞ്ഞാൽ ഇന്ദ്രസ്യ ശത്രു ശാതയിത, ഇന്ദ്രനെ കൊല്ലുന്നവൻ അവൻ വൃദ്ധിയെ പ്രാപിക്കട്ടെ, ഉദ്ദേശിക്കുന്ന ഫലം തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹവീസ് അങ്ങോട്ട് അർപ്പിക്കുമ്പോൾ ഇന്ദ്രനെ കൊല്ലുന്നവനായ വൃത്രാസുരൻ വളർന്ന് വലുതാകും, ദുഷ്ടൻ പനപോലെയാകും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പനപോലെ വളരുന്നു, അങ്ങനെ പനപോലെ വളർന്നിട്ട് ഇന്ദ്രനെ അവസാനം കൊല്ലും. പക്ഷെ എന്തു പറ്റി, ഇത്രയും കാശൊക്കെ മുടക്കി എടുത്തുകളെ കൊണ്ടുവച്ച് യാഗം നടത്തിയപ്പോൾ അവർ ഈ ശബ്ദത്തിൽ അന്തോദാത്തം ചൊല്ലുന്നതിന് പകരം പൂർവപദ പ്രകൃതിസ്വരം ചൊല്ലി. ഇനി ഇവർ ഇന്ദ്രൻ്റെ ഇന്ന് കാശും വാങ്ങിച്ചുകൊണ്ട് ഇത് ചെയ്താണോന്ന് പറയാൻ പറ്റില്ല. എന്തോ അതിനകത്തൊരു ഗൂഢതന്ത്രമുണ്ട്. ഇന്ദ്രശത്രു എന്ന് തന്നെ, പക്ഷെ അന്തോദാത്തത്തിന് പകരം എന്ത് ചെയ്തു, പൂർവപദ പ്രകൃതിസ്വരം ഉച്ചരിച്ചു. അപ്പൊ ഇന്ദ്രഹ ശത്രു യസ്യ, ഇന്ദ്രഹ ശാതയിത യസ്യ, ഇന്ദ്രൻ കൊല്ലുന്നവൻ വളരട്ടെ എന്നായി. ഇന്ദ്രൻ കൊല്ലുന്നവൻ വളരട്ടെ എന്ന് പറഞ്ഞാൽ എന്താകും, പനപോലെ വളർന്നിട്ട് അവസാനം ഇടിവെട്ടി സംഗതി അങ്ങ് പോകും. അത് തന്നെ വൃത്രനും പറ്റി. വൃത്രനും വലിയ അസുരനായി, വലിയ വലുതായിട്ടൊക്കെ വളർന്ന് ഐശ്വര്യവും എല്ലാം ഉണ്ടായി. അവസാനം എന്ത്, ഇന്ദ്രൻ കൊന്നു. എന്തുകൊണ്ട്, ഇന്ദ്രൻ ശത്രു ശാതയിത യസ്യ, ഇന്ദ്രൻ കൊല്ലുന്നവൻ അല്ലെങ്കിൽ ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നവൻ, ഇന്ദ്രൻ ആരെയാണോ കൊല്ലുന്നവൻ അവൻ വൃദ്ധിയെ പ്രാപിക്കട്ടെ. അപ്പൊ വൃത്രാസുരന് ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായി, സൈന്യശക്തിയൊക്കെ ഉണ്ടായി. പക്ഷെ അവസാനം എന്ത് ചെയ്തു, ഇന്ദ്രന്റെ വീണ്ടും മരിക്കേണ്ടി വന്നു. അതാണ് പറയുന്നത് വാക്ക് വജ്രമായി തീരും. അവിടെയും അറിയാനുള്ള കഥയൊക്കെ അറിയാണ്, വജ്രായുധം കൊണ്ട് മരിക്കേണ്ടി വന്നു. പുരാണത്തിൽ അതിന്റെ കഥയൊക്കെ കേട്ടിരിക്കും. അന്ന് സവാഗ് വജ്രോ യജമാനം ഹിനസ്ഥി, യജമാനം കൊല്ലും. അവിടെ ഈ ഇർത്തിക്കുകളെയൊക്കെ വരുത്തി ഈ യാഗം ചെയ്ത വൃത്രാസുരൻ അവസാനം ഇന്ദ്രന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നു. അന്തോദാത്തമായി ഇന്ദ്രശത്രു എന്ന് പറയുന്ന ശബ്ദം ഉച്ചരിക്കേണ്ട സ്ഥാനത്ത് പൂർവപദ പ്രകൃതിസ്വരം ഉച്ചരിച്ചതുകൊണ്ട് ഷഷ്ടി തത്പുരുഷന്റെ സ്ഥാനത്ത് ബഹുവ്രീ സമാസമായി. അതിന്റെയൊക്കെ വ്യത്യാസം നമ്മൾ സമാസം പഠിക്കുമ്പോൾ മനസ്സിലാവും. സംഗതി അർത്ഥം തിരിഞ്ഞുപോയി. സവാഗ് വജ്രോ യജമാനം ഹിനസ്ഥി യഥാ ഇന്ദ്ര ശത്രു സ്വരതോ അപരാധ. അത് അവിടെ വർണ്ണം കൊണ്ടല്ല, സ്വരത്തിൽ വന്ന അപരാധം കൊണ്ട്. യഥേന്ദ്രശത്രു, ഇന്ദ്രശത്രു എന്ന് പറയുന്ന ഈ ശബ്ദം സ്വരത്തിൽ വന്ന അപരാധം കൊണ്ട് എങ്ങനെയാണോ വാക് വജ്രമായി തീർന്ന് യജമാനനെ കൊന്നത്. വജ്രം എന്ന് പറയുന്നത് ഹിംസിക്കുന്ന സാധനമാണല്ലോ, അവിടെ വാക്ക് തന്നെ വജ്രമായി മാറിയെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രാഹ്മണേന നിഷ്കാരണേന ധർമ്മ ഷടങ്കോ വേദ അധ്യേഹ ജ്ഞേയശ്ച. ഇതാണ് ആഗമം. വ്യാകരണത്തിന്റെ പ്രയോജനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു. അപ്പൊ ഇങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ വ്യാകരണം പഠിച്ചിരുന്നതും പ്രചരിച്ചിരുന്നു. നമ്മൾ പഠിക്കുന്നതിന്റെ പ്രയോജനം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ആ കാലമൊക്കെ പോയി, ഇന്നാരും വേദം പഠിക്കുന്നില്ല, അതുകൊണ്ട് ആരും വജ്രം കൊണ്ട് മരിക്കത്തുമില്ല. നമ്മൾക്കത് പഠിക്കേണ്ട ആവശ്യം വരുന്നത് ടൈം പാസിന് വേണ്ടിയൊന്നും ധരിച്ചു കളയരുത്. കാരണം ആധികാരികമായ സാറിന് പറയുന്നതാണ് കാണാതം പാണിനീയം ച സർവശാസ്ത്രോപകാരകം. അത് പറയുമ്പോൾ ആരും പേടിക്കരുത്, ഇനി അടുത്ത സാധനം കൂടെ വരികയാണ്. വ്യാകരണം മാത്രം പോരെന്നാണ് പറയുന്നത്, കാണാതം അതുകൂടെ വേണമെന്നാണ്. ഇനി അതും പഠിക്കണോ എന്നൊന്നും ചിന്തിക്കണ്ട, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. കാണാതവും പാണിനീയവും, കണാദന്റെ ശാസ്ത്രവും പാണിനിയുടെ ശാസ്ത്രവും കൂടാതെ മറ്റൊരു ശാസ്ത്രവും അധ്യയനം ചെയ്യാൻ സാധ്യമല്ല. സർവശാസ്ത്ര ഉപകാരകമാണ്. പ്രത്യേകിച്ചും വ്യാകരണവും കാണാതും തമ്മിൽ ന്യായശാസ്ത്രം പരസ്പരാപേക്ഷമുണ്ട്. ഒന്ന് ശരിയായി മനസ്സിലാക്കാതെ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വ്യാകരണം തന്നെ ആകെ കുഴപ്പം പിടിച്ചാണ്. അതിൻ്റെ കൂടെ കുഴപ്പം പിടിച്ച വേറൊരു ശാസ്ത്രം കൂടെ വേണമെന്നാണ് പറയുന്നത്. നമുക്ക് സൗകര്യവും സമയവും ഉണ്ടെങ്കിൽ മതി, പറയുന്നു എന്നേ ഉള്ളൂ. എനിക്ക് സമയം കുറവാണ്. അപ്പോ ഇത് സർവശാസ്ത്ര ഉപകാരമാണ്. ഉപനിഷത്ത് ഇതിൻ്റെയൊക്കെ ആശയം മനസ്സിലാക്കുന്നതിന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഭാഷ്യം പോലെയുള്ള ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചേ പറ്റൂ. പാണിനിയുടെ വ്യാകരണം നിർമ്മിച്ചത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിന് മുമ്പാണ്, ബി സിയിലാണ്. ഭാഷ്യകാരൻ ശങ്കരാചാര്യ ഭാഷ്യം എഴുതുന്നത് എ ഡിയിലാണ്. അപ്പോൾ പിന്നീട് വന്ന എല്ലാ ശാസ്ത്രങ്ങളെയും ഈ പാണിനിയും വളരെയധികം സ്വാധീനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി വന്നു, പാണിനിയം മനസ്സിലാക്കാതെ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. പാണിനിയവും കാണാതും. അപ്പോൾ ഈ ശാസ്ത്രങ്ങൾ നമ്മൾ പരസഹായം കൂടാതെ പരാശ്രയം കൂടാതെ ഇതിൻ്റെയൊക്കെ താല്പര്യം മനസ്സിലാക്കണമെങ്കിൽ വ്യാകരണം പഠിച്ചേ മതിയോ? ഇല്ലെങ്കിൽ എന്നും നമ്മൾ വ്യാഖ്യാനത്തെ മറ്റ് ഭാഷാന്തരങ്ങളൊക്കെ അപേക്ഷിക്കേണ്ടി വരും. എൻ്റെ അനുഭവത്തിൽ ഒരു 3 വർഷം ശരിയായി ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് പിന്നെ വേറൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ ഏത് ഗ്രന്ഥവും സ്വയമായി വായിച്ച് മനസ്സിലാക്കാം, മറ്റുള്ളവർക്ക് വായിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. 3 വർഷം മതി. അല്ല, ഇത് ഇല്ലാതെയാണെങ്കിൽ 12 വർഷം കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നും വരില്ല. അല്ല, നമ്മൾ ആശയങ്ങളൊക്കെ ഗ്രഹിക്കും, പക്ഷെ സംസ്കൃതം എടുത്ത് വായിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ശേഷി വരത്തില്ല. ഈ 3 വർഷം എന്ന് ഞാൻ പറഞ്ഞത് പരിശ്രമിക്കുന്നവർക്കാണ്. പരിശ്രമിക്കാൻ തയ്യാറുള്ളവർക്കാണെങ്കിലേ പറ്റും, അലസന്മാർക്കൊന്നും പറ്റത്തില്ല. ശരിയായ രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് മതി. എന്നുവെച്ചാൽ 24 മണിക്കൂറും പഠിക്കുകയൊന്നും വേണ്ട, നമ്മൾ കിട്ടുന്ന സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് ഒരാൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്വന്തമായിട്ട് നമുക്ക് ഏത് കാര്യങ്ങളും അവിടെ ശരിക്കും മനസ്സിലാവും. ഇതെല്ലാം ശരിക്കും സംസ്കൃത മൂലത്തിലൂടെ ഗ്രഹിച്ചാൽ ശരിയായി, അതിനൊരു വിശേഷതയുണ്ട്. അതെന്താണെന്ന് പറയാൻ പറ്റില്ല. മറ്റ് ഭാഷാന്തരങ്ങളിലൂടെ കിട്ടുന്നവര് കൂടുതലായിട്ട് ആശയം നോക്ക് മനസ്സിലാകും, എന്നാലും അർത്ഥഗ്രഹണത്തിനൊരു വ്യക്തത അതിൽ നിന്നേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഏത് ഇതൊക്കെ അതും ആർക്കാണ് ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക്. അല്ല, നമുക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ജപമോ പ്രാർത്ഥനയോ ഒക്കെ ആയിട്ട് പോകുന്നവർക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതിലേക്ക് പ്രവേശിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്രയോജനം ഇതാണ്. പണ്ട് പറഞ്ഞിരുന്ന പ്രയോജനം അത് ഞാൻ പറയാൻ കാരണം ഈ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പാണിനിയെ ശിക്ഷയ്ക്കകത്ത് പറയുന്നുണ്ട്. പാണിനിയെ ഉദ്ദേശിച്ചത് താൻ നിർമ്മിച്ചിരിക്കുന്ന ഈ അഷ്ടാധ്യായി അധ്യയനം ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളുള്ള അറിവ് കൂടി ഉണ്ടായിരുന്നാലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ പഞ്ചപാഠയുക്തമായിരിക്കുന്ന വ്യാകരണം, അതാണ് പൂർണ്ണമായ വ്യാകരണം. ഇതെല്ലാം നമ്മൾ ഈ സിദ്ധാന്തം മതി പഠിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഇതിനകത്ത് വരും. അത് പ്രത്യേകിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യം. പഴയകാലത്ത് അങ്ങനെയല്ല, ഈ പ്രക്രിയാക്രമത്തിലുള്ള ഒരു സൗകര്യം അതാണ്. നേരത്തെ പറഞ്ഞ സൂത്രക്രമം, സൂത്രക്രമത്തിൽ ആദ്യ സൂത്രങ്ങൾ പഠിക്കുന്നു, പിന്നെ ഇത് ഓരോന്നോരോന്നും പ്രത്യേകം പഠിക്കുന്നു. പ്രക്രിയാക്രമത്തിൽ ഇതെല്ലാം ഒരുമിച്ച് പോകും. സൂത്രം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ ധാതുപാഠം വരും, ഗുണപാഠം വരും, ഇതുപോലെ പണിനി ശിക്ഷ. ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞു, ലിംഗാനുശാസനം വരും. കൂടുതലായി വരുന്നെങ്കിൽ അത് ഇതിന്റെ ഭാഗമായിട്ട് കുറയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഈ ലഘുസിദ്ധാന്തമൂതി പഠിച്ചു കഴിയുന്ന ഒരാളിന് അതുകൊണ്ട് വ്യാകരണ പഠനം പൂർണ്ണമാകുന്നില്ല. കാരണം ഇതിന്റെ അവസാനം പറയും, ശാസ്ത്രാന്തരേ പ്രവിഷ്ഠാന ബാലാനാം ച എന്നാണ്. മറ്റ് ശാസ്ത്രങ്ങൾ പഠിക്കുന്നവർക്കും ബാലന്മാർക്കും ഉപകാരമുള്ളതാണ് ഇത്, ഇതിലേക്ക് പ്രവേശിക്കുന്നവർക്ക്. അപ്പോ ഇതിലേക്ക് പ്രവേശിച്ച് ഇത് പൂർത്തിയായി കഴിയുമ്പോൾ ഈ സംസ്കൃത ഭാഷയുടെ എന്താണ് ആധാരം എന്നത് നമുക്ക് മനസ്സിലാവും. ഒരാൾക്ക് ഇതിൽ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം ധൈര്യമായിട്ട്. നമുക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഭാഷയെ സംബന്ധിച്ച് ഒരു വ്യക്തത കിട്ടും, ഇന്നതാണ് ഇതിൻ്റെ രീതി എന്നുള്ളത്. തുടർന്ന് ഒരാൾക്ക് വേണമെങ്കിൽ പഠിക്കാം, പഠിക്കാതെ ഇരിക്കാം. വ്യാകരണത്തിൽ കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് വ്യാകരണം മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാം. അല്ല, ഭാഷയെ സംബന്ധിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാനാണെങ്കിൽ ഇത് മതി. അപ്പം നമുക്കൊരു വ്യക്തതയും ഒരു ഉറപ്പും വരും. കുറച്ച് പരിശ്രമം ആവശ്യമാണ്. അതാണ് സംസ്കൃത ഭാഷാ പഠനത്തിൽ, അങ്ങനെ വ്യാകരണ ശാസ്ത്ര പഠനത്തിന് ലഘുസിദ്ധാന്തമൂതിയുടെ പ്രയോജനം. അതിൻ്റെ വ്യക്തതയ്ക്ക് ഇത് സഹായിക്കും. അപ്പോൾ ഈ വരുന്ന അത് സമഗ്രമായി ഇതിനകത്ത് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളും. അപ്പോൾ നമ്മൾ പരിശ്രമിച്ച് നോക്കുക. തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും പിരിഞ്ഞു പോയി എന്നാണ് വിചാരിച്ചു. അപ്പോൾ ഏകദേശം എല്ലാവരും വീണ്ടും പഴയതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് പേടിച്ചാലും പിരിഞ്ഞു പോകേണ്ട കാര്യമില്ല. കുറച്ച് നമ്മൾ പരിശ്രമിച്ചു നോക്കുക, കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ വിട്ടയ്ക്കുക. കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുമാതിരി ആർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയില്ല, ഞാൻ മൂന്ന് തവണ പരിശ്രമിച്ചിട്ടാണ് ഞാനിതിൽ എനിക്കിതിലൊരു പിടുത്തം കിട്ടിയത്. എൻ്റെ കര പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പിടുത്തം കിട്ടി. അപ്പോൾ ഇവിടെ ഇപ്പോൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി രണ്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരിശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. Thank you.